ഭാഷ്യതാരം പതഞ്ജലി സൂത്രധാരം ചരണദോസ്മൃതിത്രയം. ഏത് ധാതു കഴിഞ്ഞു, ഇതുപോലെ വരുന്ന കുറച്ച് ധാതുക്കൾ ധാരാളം പ്രയോഗത്തിൽ വരുന്നത് നോട്ട് ചെയ്യുന്ന നല്ലതാണ്. ലോച്ച് ദർശനെ എഴുതാനുള്ളവർ എഴുതിക്കൊള്ളുക. രൂപം ഞാൻ പറഞ്ഞുതരാം. ലോകൃദർശന ലോചനം, ലോകൃ അവലോകനം, ലോക്ക് എല്ലാം മലയാളത്തിൽ ഉപയോഗിക്കുന്ന ധാതുക്കളാണ്. ലോകൃ അതും മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ്. അവലോകനം ധാരാളം ഉപയോഗിക്കാറുണ്ട്. വേഷ്ഠ വേഷ്ഠനെ, വേഷ്ഠനം വേഷ്ടി ഒക്കെ ഉപയോഗിക്കാറില്ലേ. തമിഴിലാണെങ്കിൽ വേഷ്ടി, വേഷ്ഠനെ, ചേഷ്ഠ ചേഷ്ഠായാം, ടു വേപ്ര് കമ്പനി, ഭാഷ വ്യക്തായാം വാചി, ഭാഷ വ്യക്തായാം വാചി, ഭാസ്രദീപ്തൗ, ഭാസ്രദീപ്തൗ, കാസ്രദീപ്തൗ, കാസ്ര കാസ്ര, ഭാസ്രദീപ്തൗ, ഭാസ്രദീപ്തൗ, ഗ്രസ അദനെ, ഗ്രസ അദനെ, ഗ്രസനം എന്നൊക്കെ പറയാറില്ല. അതെന്നു വെച്ചാൽ ഭക്ഷണം, അർത്ഥം അറിയാവുന്നുള്ള ധാരണയില്ല ഞാൻ പറഞ്ഞു പോകുന്നു. എന്തെങ്കിലും അർത്ഥം അറിയാതെ ഉണ്ട? മലയാളത്തിൽ ഉപയോഗിക്കുന്നത് ആയതുകൊണ്ട് അർത്ഥം അറിയാൻ പ്രയാസമില്ല. ഗ്രസിക്കുക, വിഴുങ്ങുക, ബാധിക്കുക, പല അർത്ഥത്തിൽ ഉപയോഗിക്കും. അതിനും ഭക്ഷിക്കുക എന്നുള്ളത്. വേഷ്ടി, വേഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? വേഷ്ടി, ആ അപ്പൊ വേഷ്ടനം ചെയ്യുക എന്ന് വെച്ചാ മറക്കുക, പൊതിയുക. ശിക്ഷ വിദ്യോപാദാനെ, ശിക്ഷ ശിക്ഷണം നിർവഹിക്കാറില്ലേ, വിദ്യോപാദാനെ, ശിക്ഷ വിദ്യ വിദ്യാഗ്രഹണം വിദ്യ സ്വീകരിക്കുക വിദ്യോപാദാനം പഠിക്കുക രൂപം പറഞ്ഞില്ലല്ലോ ധാതുക്കൾ രൂപം അവസാനം വരും ഹേ അങ്ങനെ അതെല്ലാം വരും ഇപ്പൊ ഈ പറയുന്നത് പോലെ എഴുതിയെടുക്കുക രൂപത്തിന്റെ കാര്യവും ബാക്കി എന്തെങ്കിലും പറഞ്ഞു അർത്ഥം സംശയം ഉണ്ടെങ്കിൽ പോലും ഇത് പറയാനും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും ഭക്ഷണേ മുദഹർഷേ മുദഹർഷേ യതി പ്രയത്നേ കപിചലനേ ലംഘനേ ലങ്ക എന്ന് കേട്ടിട്ടില്ല ലംഘനേ ലംഘനം ചെയ്യുക മറികടക്കുക ശ്രദ്ധ കത്തനേ സ്തുതിക്കുക സ്തുതിക്കുക രണ്ടാമത്തെ കഥനം രണ്ടാമത്തെ സ്തുതിക്കുക ശ്ലാഘിയാണ് ശ്ലാഘിക്കുക എന്ന് പറയാറില്ല ഒരുപാട് ശ്ലാഘിച്ചു മലയാളത്തിലില്ലേ ഈഹ കാംക്ഷായാം ഈക്ഷദർശനേ ഈഹ അനീഹ കാംക്ഷ ഈക്ഷദർശനേ ഈക്ഷണം മലയാളത്തിൽ ഉപയോഗിക്കാറില്ലേ വതി അഭിവാദന സ്തുത്യോഹോ വതി വതി ഇനിയുണ്ട് ഇത് കഴിയിട്ട് പിന്നെ എന്തെങ്കിലും ആദ്യത്തത് ലോച് ഇത് ആത്മനിബോധം പരസ്യബോധത്തെക്കാളും എളുപ്പമാണ് കാരണം ലോചത്തെ പറയാൻ വളരെ എളുപ്പമാണ് എന്നുവെച്ചാൽ അധികം മാറ്റം വരുന്നില്ല ഇപ്പോൾ ഭൂതാകുവാണെങ്കിൽ എങ്ങനെ വരും ഭവതി ബഭൂവിതാഭവിഷ്യതി ബഹുദ്ഭവീത് ഭൂയാത് മാറ്റം വന്നു ബഭൂവ മാറ്റം വന്നു അഭൂത് മാറ്റം വന്നു ലുങ്ങിന് വന്നപ്പോൾ അഭവിഷ്യം മൂന്നിടത്ത് മാറ്റം വരെയാണ് ബഭൂവ ഭൂയാ അവിടെയും മാറ്റം വന്നു അഭൂത് പല സൂത്രങ്ങളും വന്നു ഏതൊക്കെ വന്നു അത് പൊതുസൂത്രം വിശേഷിച്ചു വരുന്നു എല്ലായിടത്തും വരുന്നേ അത് പറയുന്ന ഒരു വലിയ കാര്യമാണ് ഭൂവോ അവിടെ വരുന്ന സൂത്രങ്ങൾ പരസ്മിതേഷുസ്തിങ്ങി ഇങ്ങനെയൊക്കെ ഒരുപാട് സൂത്രങ്ങൾ അവിടെ തന്നെ വന്നിട്ട് ഒരുപാട് മാറ്റം വരുത്തുന്നു പക്ഷെ ഇവിടെ ഇപ്പൊ അത് ധാതുവാണെ എങ്ങനെ വരുന്നു അത്യാത് അവിടെ വരുന്നില്ലേ ആതീത് വരുന്നില്ലേ അങ്ങനെ വ്യത്യാസങ്ങൾ വരും. ആത ലിട്ടില് ഓർമ്മയുണ്ട, എവിടെയെങ്കിലും കേട്ട ഓർമ്മയുണ്ട. ലെട്ട് ആശ്വരലിങ് ലുങ്ങിലല്ല ഇത്, രൂപങ്ങൾ മാറിപ്പോകും. പക്ഷെ ഇത് ഏകദേശം ഒരുപോലെയാണ്. പിന്നെ നമുക്ക് വിശേഷമായി വരുന്ന സൂത്രങ്ങളൊന്ന് ഓർത്ത് വച്ചാൽ മതി. ഇപ്പൊ ലട്ടിൽ വരികയാണെങ്കിൽ ഗിത്തുകളിലെ സൂത്രം വരും, ആത്മംഗിത ടിത്തെന്ന് പറഞ്ഞ ഏതൊക്കെ വരും, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ ലട്ടില് പൊതുവായി വരുന്ന സൂത്രം ഇല്ലേ, അതാണ് ലിഡസ്തുദ്യോർ ശിരേജ്. ഇത്തരം ആ അത് വരുത്തുന്ന അവിടെ ഏന്നാക്കും ഓർത്തു വയ്ക്കാനാണ്. പക്ഷെ ലുട്ടിൽ വരുമ്പോഴത്തേക്ക് വരുന്ന സൂത്രം എന്താണ്, സകാരത്തിൽ ലോകം വരുന്നു, ബാക്കിയൊക്കെ. ലോട്ടിൽ വരുമ്പോഴോ ആമേതഹ വരുന്നു, കൂടാതെ സവാഭ്യം വാമോ ലങ്ങിൽ വരുമ്പോഴോ ലങ് ലങ് ലങ് ലങ്ങില ലങ്ങിൽ ഏതാണ് വിശേഷിച്ച് വരുന്നതെന്നാണ്. അങ്ങനെ അത് പൊതുസൂത്രമല്ലേ, വിശേഷിച്ച് ഏത് വരും, ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, ഇത്രയും ചോദിക്കണോ, ഇല്ലാന്ന് പറയുന്നതിന് ഇത്രയും ചോദിക്കണോ, ഇല്ലാതെ ഇല്ലെന്ന് പറയണം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. ഇതില്ലെങ്കിലാണെങ്കിലോ അവിടെയുണ്ട് നിങ്ങൾ സിയുട്ട്. പിന്നെ ജസ്യരൻ, പിന്നെ ഇടോ അത്, അത് വരുന്നുണ്ട്. ഇതില്ലെങ്കിൽ പഠിച്ചോ സുട്ടിതോ, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്, ഉള്ളത് പറയാൻ നമുക്ക് കഴിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും, അത് അപവാദമാണ്, പറയാൻ പാടില്ല. ആശയില്ലെങ്കിൽ വരുമ്പോ നിങ്ങൾ സിയൂട്ട് വരുന്നു, വരൂ, പിന്നെ സുപ്തിദോഹ വരുന്നു, ജസ്യരൻ വരുന്നു, പക്ഷെ ലിട്ടിൽ വരുന്ന ഒരു പ്രധാന സൂത്രം നിങ്ങൾ പറഞ്ഞില്ല, ഏതാണ്, ആ ഇണശിദ്ധം ലുങ്കിടാം ധോങ്കാത, എവിടേക്കാണ് വരുന്നത്, ലട്ടില് ഷീദ്ധം. ഇനി ലുങ്ങിലേക്ക് വരുമ്പോഴോ ആത്മനവേദ ശ്വനത്തഹീതം ധോങ്കാത്, എന്നാ വിട്ടുപോകുന്നതും വരേണ്ടതുമായിട്ടുള്ള ഒരു വിശേഷ സൂത്രം കൂടെ ഉണ്ട്, ലുങ്ങില ലുങ്ങിലോ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു സൂത്രമുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളവിടെ ലുങ് എടുത്തു വെച്ച് നോക്കി അവിടെ എഴുതിയിട്ടില്ല, അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണ്ട. പക്ഷെ രൂപം ഓർത്തു നോക്കിയാൽ ഐതിഷ്ഠ ഐതിഷാദ ഐതിഷ്ഠത ഐതിഷ്ഠ ഐതിഷാദ ഐതിഷ ഐതിഷ ഐതിഷ ഇങ്ങനെ ഓർക്കാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും സംഗതി ഇന്നതാണ്. ഇങ്ങനെ പഠിച്ചാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സമ്മാനം വാങ്ങി. വിശേഷസൂത്രം ഇന്നലെ ഇവിടുന്ന് വരുന്ന ആരും ഇന്നില്ല. ആട് കോഴി പോത്തെല്ലാം പറഞ്ഞു വീണ്ടും ആടാടാടാ ആടൊക്കെ പോയി. ധീച്ച അതാണ് അത് മറന്നു പോകുന്ന ഒരു സാധനം. സാറിന് മറന്നു പോകും. അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ രൂപം വളരെ എളുപ്പമാണ്. ലോചത്തേ അവിടെ ഏതാ വിശേഷസൂത്രം വന്ന ഹിതാത്മനിയോജന തേര് ലോചേത്തേ അതോങ്കിത ലോചന്തേ ലോചസേ ലോചേധേ ലോചധ്വേ ലോചേ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? പിതാത്മനേതോ ടേരെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? എങ്ങനെ വന്നു കഴിഞ്ഞ പിന്നെ എന്ത് വരും? വിശേഷിച്ച് പ്രവർത്തിക്കുന്ന സൂത്രം അതോ ഗുണേ ലോചാവഹേ ലോചാമഹേ. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി വിശേഷിച്ച് വരുന്ന സൂത്രങ്ങൾ ലോചാവഹേ ലോചാമഹേ. അവിടെ ഏതൊക്കെ വന്നു? ലുലോചേ ഏതൊക്കെ വന്നു? ലോച്ചാണ് വിശേഷിച്ചു വന്ന സൂത്രം. ലുലോചേ എന്നിടത്ത് വിശേഷിച്ചു വന്ന സൂത്രം പണ്ട് പഠിച്ചതെന്നും പറയണ്ട. ഒന്ന് ശരി സമ്മതിച്ചു വിശേഷ സൂത്രം പറയാതെ ബാക്കിയൊക്കെ പറയാം. അത് പറഞ്ഞിട്ടില്ലേ ബാക്കി പറയണ്ട. ലോന്നായി പൂവന്തല വിശ ഗുണം കൂടെ വരൂ. എന്തുകൊണ്ട് കിത്ത് പിന്നെങ്ങനെ ലോച്ചെന്ന് വന്നു? ലോ എന്ന് ഓകാരം ആ ധാതുവിന് ഓകാരമാണ്. അപ്പൊ പിന്നെ എന്റെ ആവശ്യം ലുലോച്ചേ ലുലോച്ചാതെ ലുലോച്ചാതെ ആത്തോങ്ങിത്തെ എന്തുകൊണ്ടാ വരാത്തത്? കിത്തുണ്ട് ലുലോച്ചാതെ ലുലോചിരേ എന്തോന്നു ലുലോചിഷേ എന്തോന്നു അവിടെ ഇട്ട് വരുമെങ്കിൽ ചകാരാന്തത്തിൽ ഏതൊക്കെ അനുട്ടെന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് പച്ചമുച്ചൊരിച്ച് പച്ച് ആ പച്ചമുച്ച് വെച്ച് പച്ചമുച്ച് വച്ച് വെച്ച് റിച്ച് സിറ്റഹ ഷട്ട് വന്നു വരുന്നു ലുലോ ലുലോ ചി മധ്യപക്ഷ ലുലോ ചേ പിന്നെ ലുലോ ചാധേ ലുലോ ജി ഭയന്ന് വരൂ വരൂ വരൂ ഇണ്ണന്തമായ അംഗം ഉണ്ടോ അവിടെ? എന്തുകൊണ്ട് ലോച്ച് ഇണ്ണന്തമായ അംഗത്തിന് പരത്തില് ഉണ്ടാ ദ്വം ഉണ്ടാ എന്തുകൊണ്ടില്ല? പ്രത്യയത്തിനാണ്. ലുലോചി ദ്വേ ചീക്കാണെങ്കിൽ ശരി, ലുലോചേ അവിടെ എന്താ വന്നു? ഏത്വം എങ്ങനെ? ലുലോചേ ലുലോചി വഹേ ലുലോചി വഹേ ലോചിത്താ ലോചിത്താരോ ലോചിത്താരഹ ലോചിത്താ സേ ലോചിത്താ സാധേ ലോചിത്താ ദ്വേ ലോചിത്താ ഹേ ലോചിത്താ സ്വഹേ ലോചിത്താ സ്മഹേ ലോചിത്താ ഹേ എന്ന് പറയുന്നിടത്ത് എന്തോന്നു? ഹ ഏ തീ ലോചിത്താ സേ എന്നുള്ളത് ലോചിത്താ സേ എന്നുള്ളത് അത്രേ ഉള്ളൂ. ലോചിതാധ്യടുത്ത് ധിച്ച ഈ മൂന്നിടത്തും വരുന്നത് ശ്രദ്ധിക്കുന്നു. അത് പറഞ്ഞു കഴിഞ്ഞു, അത് പറഞ്ഞ് സമ്മാനവും വാങ്ങി. ലോചിത്താസേ ലോചിത്താ സാതേ ലോചിതാധ്വേ ലോചിത്താ ഹേ ലോചിത്താ സ്വഹേ ലോചിതാൻ ലോചേതാൻ ലോചന്താം ലോചസ്വ ലോചേതാൻ ലോചധ്വം ലോചൈ ലോചാവഹൈ ലോചാമഹൈ ലോചിതാ എന്നിടത്ത് എന്ത് വന്നു? ആമയത്ത അതിന് മുമ്പ് വന്നേതാ? ഇതാത്മനിബന്ധനാട്ടേര് ലോചിത ലോചേതാ എന്നിടത്ത് അത്വങ്കിത പിന്നെ ഇതാത്മനിബന്ധനാട്ടേര് ലോചന്താം ലോചസ്വ എന്നിടത്ത് സവാഭ്യം മൗവാനും ബന്ധുവരും ലോചസ്വ ദാസ സേ ടിദാത്മനവരാട്ട് ഏറെ ഇവിടെ വരുമോ? വരൂ ഇത് തന്നെയാണ് ജ്ഞാപകം. എന്തിന് എന്ന് പറയുന്ന എന്തിന് ജ്ഞാപകമാണ്? ആദേശത്തിന് ഏറ്റവും വരത്തില്ല എന്നുള്ളതിന് ജ്ഞാപകമാണ്. കാരണം പാണിനിയെന്ന് സേ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ടിദാത്മനോ ടേരെ വന്നാൽ അപ്പൊ അതിന്റെ ആവശ്യമില്ല. ലോചസേ ലോചേ ധേ ലോച ധേ പിന്നെ ലോചേ ലോചാവഹേ ലോച മഹേ ലോ ചേന്നിടത്ത് എങ്ങനെയാവും? ലോചൈ ഏതാ വന്നത്? ഏതായി വന്നിട്ട് പിന്നെ എന്ത് വന്നു? ഏതായി വന്ന അടുത്ത് വരും സൂത്രം ഏത്? ആടച്ച വന്നാ പിന്നെ എന്ത് വരും? ആടജാതി ഏക്ക് ഐ വന്നു, ആടജാതിനാട്ട്, ആടച്ച വൃദ്ധി പുനഃവൃദ്ധി ലോചൈ അലോചത അലോചേതാം അലോചന്ത അലോചത അലോചേതാം അലോചധ്വം ഹലോ ചീയ ചേയ എന്തുകൊണ്ട് വിട്ടു വന്നു? ഗുണം വന്നു അലോചേ അലോച വഹയാണോ? വഹയാണോ? എന്തുകൊണ്ട് വഹയല്ല? അലോചത അലോചേത അലോചന്താന്നിടത്തേത് വന്നു? പ്രഥമ ബഹുനത്തിലേ സൂത്രം വന്നു, പദ്യൂഷേദനത്തിലെ ഏത് സൂത്രം വന്നു? ഏത് വന്നില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ അത് വന്നു വരാത്തേതാണ് ദാസഹസേ വന്നില്ല. എന്തുകൊണ്ട് യഥ അലോചേ ധാം അലോചധ്വം അലോചേ അലോചാവഹി. അടുത്ത വിധിലിങ്ങനെ വരുമ്പോ ലോചേത ലോചേയാതാം ലോചേരൻ ലോചേത ലോചേയാതാം ലോചേധ്വം ലോചേ അലോചേവഹി ലോചമഹി ലോചേത. അവിടെ എന്താ വന്നത്? സൂത്രം ലിംഗ സിയൂട്ട് വന്ന് പിന്നെ എന്തുവരുന്നു? അതും വന്നു, പിന്നെ ലഘുവരൂലി, പിന്നെ ഒന്നും വന്നില്ലേ? ഒന്നും വന്നില്ലെങ്കിൽ ലോചേത എന്നിങ്ങനെ രൂപം കിട്ടും. ലിംഗസനോപോ അനന്തിസ്യ എല്ലായിടത്തും വരുന്ന സൂത്രം. ലോചേത ലോചേയാതാം ലോചേരൻ എന്നിടത്ത് എന്ത് സംഭവിച്ചു? ഇടോത്ത് വന്നാൽ എന്തുവരും? അന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും? അതോ ഗുണേ ലോചേയ വരൂ, അതോ ഗുണേ വരൂ, വരില്ല. അങ്ങനെ ഉറപ്പിച്ച് പറയണം വരില്ല. എന്തുകൊണ്ട് വരില്ല? എന്തുകൊണ്ട് വരുന്നില്ല? സീയിന്റെ ഏകാരമാണ്. അവിടെ ഒരു ശപ്പുണ്ടെന്ന് വിചാരിച്ചാണ് അബദ്ധം പറഞ്ഞു പോയത്. പക്ഷെ ശപ്പ് എവിടെ വന്നു? ഇത് വിധിലിംഗാണ്, മുമ്പ് വന്നു. എവിടെ ഇവിടെ വന്നു? ചകാരത്തിന് ശേഷം ലോച്ച് ശപ്പ് വന്നു. ലോച്ച സീട്ട് വന്നു, ഗുണം വന്നു. ലോചേയ ലോചേയ ലോചേ വഹി ലോചേ ഏത്തു അങ്ങനെ വന്നു, ഗുണം വന്നു. ലോചേയ ലോചേ വഹി ലോചേ വഹി ലോചിശിഷ്ഠ എന്തൊക്കെ വരുന്നു? വന്നു സുട്ടു വന്നു, പിന്നെ പ്രധാനപ്പെട്ട ഒന്നുകൂടെ വരണം. എന്താണ്? അർദാസിട്ട് വരാതെ വന്നു, ഷത്തും വന്നു, ഷട്ടും വന്നു. ലോചശീഷ്ഠ സുട്ടിതോഹോ വരൂ, സുട്ടിതോഹോ വരൂ. ഇവിടെ വരും ലിംഗസ്ലോഭനന്ദിസ്യ വരൂ, വരുന്നുണ്ട. എന്നാ പിന്നെ സ്കോ സമയോ ആദ്യം എന്താ എന്താ വരാത്തത്? ലോജിഷ്ട ലോജിഷീയാസ്ഥാം ലോജിഷീരൻ ലോജിഷീയാസ്ഥാം. അവിടെ സുട്ടിതോ വരുമോ? ലോജിഷി ലോജിഷീരൻ ലോജിഷീധ്വം ഷീധ്വം ഉണ്ട്. ധ്വം വരുമോ? എന്തുകൊണ്ട്? അനന്തമായ അംഗമാണ് ലോജിഷീയ. എന്തു വന്നു? ലോജിഷീ വഹി ലോജിഷീ അലോജിഷ്ട അലോജിഷാദാം അലോജിഷത അലോജിഷ്ട അലോജിഷാദാം അലോജിഷ്വം അലോജിഷി അലോജിഷ്വഹി അലോജിഷ്മഹി അലോചിഷ്ട. എന്താവുന്നത്? അലോചിഷ്ട സിച്ച് വന്നു, ഇട്ട് വന്നു, അലോചിഷ്ട അലോചിഷ് ആതാം അലോചിഷാത്ത. എന്താവുന്നത്? അലോചിഷ് ആതാം അലോചിഷാതാം എന്ന് പറയും. ആസ്താം എന്ന് വരുമോ? എന്തുകൊണ്ട് ആസ്താം എന്ന് വരുന്നില്ല? അലോചിഷതാ എന്നിടത്ത് എന്തോന്നു? അലോചിഷ്ഠോന്നിടത്ത് ഏതൊക്കെ വന്നു? ഗുണശുദ്ധങ്ങളുടെ അനുഭവങ്ക, പിന്നെ ധീച്ച സകാരലോപിച്ച് അലോചിഷ്ഷീല ഈ എവിടുന്ന് വന്നു? കേട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കാമെങ്കിൽ ലോകൃദർശനെ ഇതുപോലെ തന്നെ ലോക്കാണ്, ബാക്കിയൊക്കെ ഇത്തൊക്കെയാണ്. അതിനെ കുറിച്ചൊന്നും ഇപ്പോ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ലോക്ക് അങ്ങനെ ഒരു രൂപം ലട്ട് ലോകത്തെ അടുത്ത് പിന്നെ ലോകതാം ലോകേതാം ലോകന്താം ലോകസ്വ ലോകേതാം ലോകധ്വം ലോകൈ. പ്രത്യേകിച്ച് അവിടെ ഐ എന്ന് വരും. ലോകൈ സൂത്രം ഏതാണ്? ലോകൈ ലോകാവഹൈ അലോകത തീർന്നു. ഞാൻ കൂടെ പറഞ്ഞാലേ പറയത്തുള്ളൂ. കൂട്ടത്തിൽ പാടാൻ പറഞ്ഞ എല്ലാരും പാടും, ഒറ്റയ്ക്ക് പാടാൻ പറഞ്ഞ പ്രയാസം. ശീലിച്ചു പോയോ? ലോകശിഷ്ഠ അലോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകിഷ്ടോകി ഇതായി അലോകിഷ്യത. അലോകിഷ്യത അലോകിഷ്യതാം അലോകിഷ്യന്ത അലോകിഷ്യത അലോകിഷ്യതാം അലോകിഷ്യധു അലോകിഷ്യേ അലോകിഷ്യാവഹി അലോകിഷ്യാമഹി. അടുത്ത ഏതാ പറഞ്ഞത്? വേഷ്ടാണ്. ബാക്കി പറയാനുള്ളത് എന്താണോ? വേഷ്ടതേ വേഷ്ടേതേ വേഷ്ടന്തേ വേഷ്ടസേ വേഷ്ടേതേ വേഷ്ടധേ വേഷ്ടേഷ്ട പിന്നെ വിവേഷ്ടേ വിവേഷ് വിവേഷ് വിവേഷ്ടം വിവേഷ്ടാതേ വിവേഷ്ടിരേ. ടകാരാന്തത്തിൽ ഏതെങ്കിലും അനുധാതുക്കള് വിവേഷ്ടിട്ട് ടകാരാന്തത്തിൽ അനുധാതുക്കള് അതിനെന്താ തിരിഞ്ഞൊക്കെ നോക്കുന്നത്? ധൈര്യമായിട്ട് പറഞ്ഞാൽ പോരാ, ഇല്ല എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയാമല്ലോ. വേറെ ആരുടെയും കൺസേൺ ആവശ്യമില്ല. ധൈര്യമായിട്ട് പറയാ, ഇല്ല ടകാരാന്തത്തിൽ ഇല്ല. വേഷ്ടിഷേ വേഷ്ടാധേ വേഷ്ടിദ്വേ വേഷ്ടേ വേഷ്ടാഹേ വേഷ്ട വേഷ്ടി വിവേഷ്ടാവഹേ എന്നാണോ? അടുത്തത് വേഷ്ടിത വേഷ്ടിതാരോ വേഷ്ടാരഹേ വേഷ്ടിതാസേ വേഷ്ടിതാധ്വം വേഷ്ടിതാഹേ വേഷ്ടിതാവഹേ വേഷ്ടിതാമ ഉടത്തി പറഞ്ഞ് തെറ്റിക്കാന്ന് വിചാരിക്കരുത്, തെറ്റെന്ന് ഞാൻ പിടിക്കും. ഉടത്തി പറയുന്നതുകൊണ്ട് തെറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള ധൈര്യത്തിൽ പറയരുത്. വേഷ്ടിതാസ് മഹേ വേഷ്ടിതാസ് മഹേ. അടുത്ത വേഷ്ടതാം വേഷ്ടേതാം വേഷ്ടന്താം വേഷ്ടസ്വ വേഷ്ടേതാം വേഷ്ടധ്വം വേഷ്ടേ വേഷ്ട മഹേ വേഷ്ടാമഹേ എന്നാണോ? വേഷ്ടൈ വേഷ്ടാവഹേ വേഷ്ട. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഒരു കാരണവശാലും വേഷ്ടാവഹേ എന്നിരിക്കത്തില്ല. എന്തുകൊണ്ട്? പിന്നെ അതില്ലെങ്കിലും ഇരിക്കത്തില്ല. എന്തുകൊണ്ട്? വേഷ്ടാവഹ ഐ എന്ന് പറയുന്ന ഇല്ലെങ്കിലും വേഷ്ടാവഹ എന്നിരിക്കത്തില്ല. അതൊക്കെ വന്നു ആടിന്റെ കാര്യം. ഇങ്ങനെ ആമേത അത് വരും. പിന്നെ ഞാൻ ചോദിച്ച് ചോദിക്കാതെയാണ് ഇത്രയും നേരം സമാധാനം പറഞ്ഞു. ഇപ്പൊ ചോദിക്കുന്ന എവിടെയാണ് വേഷ്ടാവഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകാരാന്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുവരും? ആമേത വരും. അതുകൊണ്ട് വേഷ്ടാവഹൈ എന്നേ അവിടെ രൂപം വരത്തുള്ളൂ. അതാ പറഞ്ഞത് ലങ്ങിന്റെ അവേഷ്ടത അവേഷ്ടേതാം അവേഷ്ടന്ത അവേഷ്ടദ്ധാഹ അവേഷ്ടേത അവേഷ്ടദ്ധം അവേഷ്ട അവേഷ്ടാവഹി അവേഷ്ടാമഷ്ടമായി. പിന്നെ അടുത്തത് ഒരുപാട് ഇഷ്ട വരുന്നു. ശ്രദ്ധിച്ചു പറയണം. വേഷ്ടിഷ്ഠാഷ്ടിഷ്ഠാഷ്ടിയാസ്ഥാം ഇങ്ങനെ. അടുത്തത് അവേഷ്ടിഷ്ഠ അവേഷ്ടിഷാതാം അവേഷ്ടിഷത അവേഷ്ടിഷ്ഠ അവേഷ്ടിഷാതാം അവേഷ്ടി ധ്വം തന്നെ. അവേഷ്ടിഷി അവേഷ്ടിഷ്മ അവേഷ്ടിഷ്യത അവേഷ്ടിഷ്യതാം അവേഷ്ടിഷ്യന്ത അവേഷ്ടിഷ്യന്ത അവേഷ്ടിഷ്യധ അവേഷ്ടിഷ്യേധാം അവേഷ്ടിഷ്യാവഹി അവേഷ്ടിഷ്യ അവേഷ്ടിഷ്യാവഹി എന്ന് എന്തുകൊണ്ട് വന്നില്ല? അടുത്ത് പറഞ്ഞ ഏതാണ്? ചേഷ്ട. ധാരാളം പ്രയോഗിക്കുന്നതാണ് ചിചേഷ്ടേ സൂത്രം വന്നു ആണോ? ചിചേഷ്ടേ ഏതൊക്കെയാണ് അനിട്ടുകള്? ഒന്നുമില്ല. ചിചേഷ്ടേ ചിചേഷ്ടിദ്വേ ചിചേഷ്ടേ ചിചേഷ്ടിവഹേ ചിചേഷ്ടിമഹേ. ചിചേഷ്ടി എന്നങ്ങനെ ഒന്നു ചേഷ്ടാവഹെന്നാണോ? എന്റെ ബുദ്ധിയെ കൂടെ കെടുത്തിക്കളയും. ചേഷ്ടേഷ്ടേഷ്ടേഷ്ടേഷ്ടൈ അചേഷ്ടത അചേഷ്ടേ ടിത്തല്ല പിന്നെ എങ്ങനെ അചേഷ്ടേ എന്ന് പറഞ്ഞു? ചേഷ്ടിയ ഗുണം അചേഷ്ടേ അചേഷ്ടാവഹി ജ്യേഷ്ഠ മഹി. അടുത്ത് ചേഷ്ടേത അത് ഇത് പരസ്യയുതും ആത്മീയതും പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഭവേത് ഹലന്തമായിട്ട് വരും. ആത്മനിയോഗത്തിലാണെങ്കിൽ ഇങ്ങനെ വരും ത അദന്തമായിട്ട് വരും. പിന്നെ ബാക്കിയെല്ലാം ശരിയായിക്കോളും. ഭവേത് എന്ന് വന്നു കഴിഞ്ഞാൽ ഭവേത് ഭവേയാതാം ഭവേഹു അങ്ങനെ ചിലപ്പോ ഞാൻ ആലോചിക്കില്ല, നിങ്ങൾ പറയുന്നതായിട്ട് ഞാനും അതുപോലെ പറയും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പറയണം. നിങ്ങളെ കുറിച്ച് എനിക്ക് ഭയങ്കര വിശ്വാസവും മതിപ്പും ഒക്കെയാണ്. അതുകൊണ്ട് ഞാനത് അതുപോലെ അങ്ങ് പറയും. അവസാനം എല്ലാം കൂടെ തെറ്റിയെന്ന് അവസാനം പരാതി പറയുന്നു. എപ്പോഴും ശ്രദ്ധ. വേറെ ധാതുക്കളെ കുറിച്ച് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. അടുത്തെന്താണ്? ഇത് ഇനിയിപ്പോ വരുന്നതൊക്കെ ഇതുപോലെ തന്നെ കുറച്ച് മാറിയൊരു ധാതുവിനെ കുറിച്ച് ചിന്തിച്ചു നോക്കാം. ഈക്ഷദർശനെ എങ്ങനെ വരും? എങ്ങനെ എങ്ങനെ ഒരു പറഞ്ഞ കാര്യം നടക്കും. വിജാദേശ ഗുരുമതോ അന്വേഷിച്ച കേട്ടിട്ടുണ്ടോ? എന്താണ് ഇവിടുത്തെ വിജാദ്രിയോ ധാതു ഗുരുമാനുച്ഛത്തിന് തദാംശി ഇച്ഛാം ചക്രേ ഇഷാം ചക്ര എന്നിടത്ത് ഏതാ വന്നത്? ഇനി എന്തുവരും? ഈശാം ചക്ര ഒന്നടുത്ത് ഈശാം ബഭൂവ ഈശാം ബഭൂവതു ഏതാ പറഞ്ഞത്? ഏതാ ഈക്ഷ ഈക്ഷ അടുത്തത് ഇതുപോലെ വരുന്ന ഒരു ഇതാ കൂടെ പഠിച്ച് ഇപ്പൊ തന്നെ ഇപ്പൊ പുതിയതിൽ ഏതാണ്? ഇപ്പൊ ഞാൻ എഴുതിയ ഒരു ഇതാ കൂടെ ഇതുപോലെ വരും. ഈഹ ചേഷ്ടായാം ഇഹതേ അങ്ങനെ ഈഹ ചേഷ്ടായാം കാംക്ഷായാം പറഞ്ഞു തരുന്നു. ഒരു മിനിറ്റ് കാംക്ഷായം തന്നെ തന്നെ ഈഹത്തെ ഇഹന്തേ ഇഹസേ പിന്നെ അങ്ങനെ ഒരു ഇഹാൻ ചക്രേ ജാതിയാണ് ഗുരുമാനാണ് അതുകൊണ്ട് ഇഹാൻ ചക്രേ ഇഹാൻ ചക്രാതെ ഇഹാൻ ചക്രേ ഇഹാൻ ചക്രഷ ഇഹാൻ ചക്രാതെ ഇഹാൻ ചക്രേ ഇഹാൻ ചക്രേ ഇഹാം ബഭൂവ ഇഹാം ബഭൂവതുഹു ഇഹാം ബഭൂ. ഇവിടെ എന്താ ആത്മനിയോഗം വരാത്തത്? ഭൂധാതു പക്ഷെ ഈഹ ആത്മനേപദമാണ്, അതുകൊണ്ട് ഇവിടെ വന്നുകൂടെ അത് തിരിഞ്ഞു ധാതുവിന് മാത്രമേ ഉള്ളൂ. ബാക്കി ഈഹാം പിന്നെ ഈഹാം ഇഹാം ശാന്തി.